ഒരു പ്രയത്നം കൂടാതെ സംഭവിക്കുന്നതാണ് സ്വപ്നം. അതുപോലെ പ്രയത്നരഹിതമായി സംഭവിക്കുന്നതാണ് സൃഷ്ടി. അക്കാര്യമാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് അവതരണം പറഞ്ഞത്. അത് തന്നെ പിന്നീട് പറഞ്ഞ് സങ്കല്പം മാത്രമെന്ന് പറയുന്നിടത്തും അത് ഒരു സങ്കല്പം. സ്വപ്നം എന്ന് പറയുന്നു നമ്മുടെ കേവല സങ്കല്പങ്ങളാണ്. സങ്കല്പം കൊണ്ട് സ്വപ്നം ഉണ്ടാകുന്നു. സ്വപ്നം കേവല സങ്കല്പങ്ങൾ, ഒരു പ്രത്യേക അവസ്ഥയെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങൾ. അതുപോലെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാസനാമയമേ വാദോ ആശ്രിതം അധപ്രഭ അസുലം മായ സ്വസ്യ മായാവീവ അഖിലം ജഗത്. അതോ വാസനാമയമേവ ആസീത്. എന്ത് ഇതം, ഈ ഭുവനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ആസീത് അഗ്രേ അസത്, അസത്തിന്റെ വ്യാഖ്യാനമാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അസത്ത് എന്ന് പറഞ്ഞാൽ വാസനാമയമായിരുന്നു എന്നാണ് എന്റെ അർത്ഥം. അതിനാണ് ഇവിടെ വാസനാമയം എന്ന് പറയുന്നത്. അതിനെ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അല്ലെങ്കിൽ അസത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഉണ്ടാകുന്നത്? ഇത് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അസദ്വാ ഇതം അഗ്ര ആസീത് ഉപനിഷത്ത് പറഞ്ഞു തന്നെയാണ്. അവിടെ അസത്തിന് അവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന അവ്യാകൃത നാമരൂപം എന്ന് പറഞ്ഞ വാസനാമയം രണ്ടു ഒന്നാണ്. നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന അവസ്ഥ. സൃഷ്ടി എന്ന് പറയുന്നത് നാമരൂപങ്ങൾ പ്രകടമാകുന്ന അവസ്ഥ. അസത്വം എന്ന് വെച്ചാൽ നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്നു. അപ്പോൾ നാമരൂപങ്ങൾ പ്രകടമാകാതിരുന്ന ആ അവസ്ഥ എന്തായിരിക്കും? അതിനെ പറയുന്നു വാസനാമയം. ഒരു വാസന എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. എന്തിന്റെ സംസ്കാരം? എന്തിന്റെ സംസ്കാരം? ഈ ജഗത്തിന്റെ സംസ്കാരം. ഈ ജഗത്ത് അതിന്റെ സംസ്കാര രൂപത്തിലിരുന്നു. സംസ്കാരം എന്ന് വെച്ചാൽ ഒരു സൂക്ഷ്മരൂപം. അവസാനം നമ്മൾ പറയാറുണ്ടല്ലോ, ഒരാൾ പാട്ട് പാടുകയാണെങ്കിൽ പറയും അത് അയാളുടെ വാസനയാണ്. ചിത്രം വരയ്ക്കുകയാണെങ്കിൽ പറയും അത് അയാളുടെ വാസനയാണ്. എന്നുവെച്ചാൽ ആ കഴിവ് അയാളിൽ ഒളിഞ്ഞിരുന്നു. അപ്പൊ ഒരാളുടെ എന്ത് കഴിവ് പ്രകടമായാലും പറയും അതിന്റെ വാസന അവനുണ്ടായിരുന്നു. വെച്ചാൽ ആ അതിനുള്ള ആ സാമർത്ഥ്യം അയാളിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. ആ സാമർത്ഥ്യം ഉള്ളവർക്ക് പാട്ട് പാടാൻ പറ്റും, വാസനയുണ്ടെങ്കിൽ പാട്ട് പാടാൻ പറ്റും. എല്ലാ കാര്യങ്ങളും മനുഷ്യരിൽ അങ്ങനെ ഒരു വാസന കാണുന്നുണ്ട്. നല്ലതും ചീത്തയും ഉണ്ട്. അപ്പോൾ വാസന എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് സംസ്കാരം, അതിനുള്ള ഒരു സംസ്കാരം. ഇന്ന് അവനെ പറയുന്ന എന്താണ്? അത് മനുഷ്യന്റെ ജീൻ, മനുഷ്യന്റെ ജീനിലിരിക്കുന്ന ഒരു സവിശേഷതയാണ്. ജീനുകളിലുള്ള പ്രത്യേകതയാണതെന്ന് പറയുന്നു സയൻസ് പറയുന്നു. പണ്ട് അതിനെ കുറിച്ച് ജീനിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എന്തുകൊണ്ട് ഒരാൾ പാട്ടുപാടുന്നു? അയാളുടെ ജീനിൽ അതിൻ്റെ ഒരു സവിശേഷതയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതിലിന്ന് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തുകയും അത് മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ്റെ ഒരു പന്നിയുടെ ഹൃദയം വെച്ചുപിടിപ്പിച്ചു അതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 7 ദിവസം ജീവിച്ചിരുന്നാൽ തന്നെ അതൊരു അത്ഭുതം ഒന്നാണ്. ഒരു പന്നിയുടെ ഹൃദയവുമായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കും. അപ്പോൾ 7 കൂടുതൽ ദിവസമാണ്. എത്ര ദിവസം ജീവിച്ചിരുന്നാലും ഇനി അതൊരു വലിയ അത്ഭുതമാണ്. ഭാവി മനുഷ്യൻ പന്നിയുടെ ഹൃദയവുമായിട്ട് ഇനി ജീവിക്കും. അപ്പോൾ പന്നിയുടെ ഹൃദയവുമായിട്ട് ജീവിച്ചാൽ പന്നിയെ പോലെ ആകും, അതാകത്തില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ജീനുകളിൽ വ്യത്യാസം വരും. അത് വ്യത്യാസം വരുത്തി മനുഷ്യന്റെ ശരീരത്തിന് യോഗ്യമായ രീതി മാറ്റിയിട്ടാണ് അത് വയ്ക്കുന്നത്. അപ്പോ ഇത് തത്വചിന്ത, തത്വചിന്തയിൽ അതിനും പറയുന്നത് ഇങ്ങനെയാണ്. ഗുരു പറയുന്ന മുഴുവൻ എന്താണ്? തത്വചിന്തയാണ്. അത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? തത്വചിന്താഗ്രഹൻ ഇതിന്റെ സർവവും ഏകമായ തത്വചിന്തയാണ്. തത്വചിന്തയുടെ കാഴ്ചപ്പാടുകളാണ് ഇത്. അന്നിങ്ങനെ ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിവില്ലായിരുന്നു. അന്ന് ജനറ്റിക്കൽ സയൻസിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോ അന്നത്തെ അറിവ് വെച്ച് അത്, അന്നത്തെ അറിവ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഊഹാപോഹങ്ങൾ, കൽപ്പനകൾ ഒക്കെയാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ ചില പ്രത്യേകതകൾ കാണുന്നുണ്ട്. എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയുന്നില്ല, എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ കഴിയുന്നില്ല. അപ്പോ ഊഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ ഉള്ളിൽ അതിൻ്റെതായ ഒരു സംസ്കാരം ഉണ്ടായിരിക്കും. എന്തോ ഒരു സൂക്ഷ്മരൂപമാണ് സംസ്കാരം. എന്തോ ഒരു സൂക്ഷ്മരൂപം, അത്രേ അറിയാവോ? അതിലൊക്കെ കഴിഞ്ഞൊന്നും അറിയാൻ പറ്റില്ല. ഈ ചിന്തയാണ് പിന്നെ എവിടെ പോകുന്നത്? പൂർവ്വജന്മങ്ങളിലേക്ക് പോകും. അപ്പൊ ഈ ഒരു സൂക്ഷ്മമായ എന്തോ ഒരു കഴിവ് ഇയാൾ, ഇത് എവിടെ നിന്ന് വന്നു ഇയാൾ, എല്ലാവരിലും കാണുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പിന്നിലേക്ക് പോകുന്നത്. അപ്പൊ അത് അയാളുടെ പൂർവ്വ ജന്മത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് അതിന്റെ പൂർവ്വ ജന്മത്തിൽ നിന്ന് വന്നതാണ്. ജീനിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജീനെന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാണ്. അതിന് പൂർവ്വജന്മത്തിന്റെ ആവശ്യമുണ്ട്. നമ്മളിലങ്ങനെ നമ്മുടെ ജീനിൽ എന്തൊക്കെ സവിശേഷതയുണ്ടോ അതൊക്കെ നമ്മുടെ പൂർവ്വ തലമുറകളിൽ നിന്ന് വരുന്നതാണ്. പൂർവ്വപൂർവ്വ തലമുറകളിൽ നിന്ന് വരുന്നതാണ്. ചിലയിടത്ത് അത് പ്രകടമാകും, ചിലയിടത്ത് പ്രകടമാകാതിരിക്കും. നമ്മുടെ മാതാപിതാക്കളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രകടമാകാതിരിക്കും. പക്ഷെ അതിൻ്റെ അവരുടെ മാതാപിതാക്കളെ അത് പ്രകടമായി. അങ്ങനെ പല അസുഖങ്ങളും, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളെല്ലാം അച്ഛൻ വന്നു കഴിഞ്ഞാൽ മകന് കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് മകനും വരും. അത് ജീനിയിലൂടെ കൈമാറ്റം ചെയ്യുന്നു. അത് പൂർവ്വജന്മമൊന്നും അത് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. പക്ഷെ വാസനകൾ പൂർവ്വജന്മത്തിൽ നിന്ന് കടന്നു വരാം എന്നാ പറയും. അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് എന്താണ്? വാസനാമയമായിരുന്നു ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും. ഇത് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്ന ഈ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. ഒരു മനുഷ്യനിൽ ഇങ്ങനെ ചില പ്രത്യേകതകൾ കാണുന്നുണ്ടെങ്കിൽ അത് അവന്റെ പൂർവ്വജന്മത്തിൽ നിന്ന് വന്നതാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു പൂർവ്വജന്മം ഉണ്ടായിരിക്കും. ആ പൂർവ്വജന്മത്തിൽ ആ പ്രപഞ്ചം നശിച്ചു. പൂർവ്വജന്മത്തിൽ ആ പ്രപഞ്ചം നശിച്ച് പിന്നെ ശേഷിച്ചാണ് വാസന. പൂർണ്ണമായി ഒന്നും നശിക്കില്ല. നശിച്ചാൽ സൂക്ഷ്മമായ സംസ്കാര രൂപത്തിലിരിക്കും. അതാണ് വാസന. അതാണ് അസത്ത് എന്ന് പറഞ്ഞത്. ഇത് ഇതിന് അസത്ത് എന്നുകൊണ്ടാണ് പറയുന്നത്. അത് പറയാൻ കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് സത്തായി അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഉണ്ട്, നമ്മളീ പ്രപഞ്ചത്തെ അങ്ങനെ അനുഭവിക്കുന്നു, സത്തായി അനുഭവിക്കാൻ കഴിയുന്നു. പക്ഷെ ഈ സൃഷ്ടിക്ക് മുമ്പ് അനുഭവിക്കാൻ നമ്മളാരുമില്ല. ആരും പ്രപഞ്ചത്തെ സത്തായി അനുഭവിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ അസത്ത് എന്ന് പറഞ്ഞത്. അസത്തായിരുന്നു. എന്നാൽ അതിനെ വിശദീകരിച്ചു അസത്ത് എന്ന് വെച്ചാൽ അത് വാസനാരൂപത്തിൽ ആയിരുന്നു, സംസ്കാര രൂപത്തിലായിരുന്നു. ഇതിനൊക്കെ ഇത് പിൽക്കാലത്ത് വന്ന ചിന്തകന്മാർ എന്ന് വെച്ചാൽ വളരെ പ്രാചീനകാലത്തെ എങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ധാത യഥാ പൂർവം അകൽപ്പയത്. വേദത്തിനും മറ്റും പറയും ഈ പ്രപഞ്ച സൃഷ്ടാവ് മുമ്പുണ്ടായിരുന്നതുപോലെ അഥ ഇവിടെ പറയുന്ന പോലെ തന്നെ പറയും പിന്നീട് ഇതൊക്കെ സൃഷ്ടിച്ചു എന്നുവെച്ചാൽ ഒരു പ്രളയത്തിന് ശേഷം. പ്രളയം എന്ന് പറയുന്നത് ഇത് തന്നെ വാസനാരൂപത്തിലിരിക്കുന്നതിനാണ് പ്രളയം. പ്രകർഷണ ലയിച്ചിരിക്കുന്നു എല്ലാം. എന്താ ലയിച്ചിരിക്കുന്നത്? മുമ്പുണ്ടായിരുന്ന പ്രപഞ്ചം മുഴുവൻ ലയിച്ചിരിക്കുന്നു. ആർക്കും അതിനെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈശ്വരന് അനുഭവിക്കാൻ കഴിയുമായിരിക്കും. ഈശ്വരൻ നമ്മളെ പോലെ അല്ല, സർവജ്ഞനല്ല. ജീവന്മാർക്കൊന്നും അത് അനുഭവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത് ലയിച്ചിരിക്കുന്നോണ്ട് അതിന് പ്രളയം എന്ന് പറയും, അസത്വം എന്ന് പറയും, വാസന എന്ന് പറയും. ഇതെല്ലാം പഴയ വൈദിക കാലത്തോളം മനുഷ്യൻ തന്നെ ചിന്തിച്ചു തുടങ്ങിയാണ് ഇതൊക്കെ. പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ഒരുപാട് വിശദീകരിച്ചാണ് ശങ്കരാചാര്യരെ മറ്റും ഇത് ആവർത്തിക്കുന്നത്. അതിങ്ങനെ തലമുറ തലമുറകളിലൂടെ കടന്നു ഇന്നും ഈ അദ്വൈതത്തിൽ ഇത് തന്നെ പറയും. അത് വാസന രൂപത്തിലായിരുന്നു. വാസനമായി എന്ന് വെച്ചാൽ വാസനാരൂപം. വാസനാരൂപത്തിലായിരുന്നു. ആദവ് എന്ന് പറഞ്ഞാലും അഗ്രേ എന്ന് പറഞ്ഞു. അഗ്രേ എന്ന് പറയുന്നതിന്റെ മറ്റൊരു പര്യായ ശബ്ദമാണ് ആദവ്. രണ്ടിന്റെ അർത്ഥം ഒന്ന്. ആദികൻ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിക്ക് മുമ്പ്, പഴയ സൃഷ്ടിക്ക് ശേഷം ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു. ഇത് അസത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ പല വേഖ്യാതാക്കന്മാരും ഇതിനെ തിരുത്തിയിട്ട് സത്യവാന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അസത്തായിരിക്കില്ല, സത്തായിരിക്കും. അസത്തെന്ന് പറഞ്ഞാൽ വേറെ എന്തുവാണെന്നൊക്കെ. ആ ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാനാണ് വാസനാമയമെന്ന് പറഞ്ഞത്. ഈ രണ്ടും തമ്മിലുള്ള ബന്ധം പോലും മനസ്സിലാക്കാതെ പലരൂടെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എങ്ങനെ ശരിയാകും? ഈ അദ്വൈതമൊന്നും ആരും കാര്യമായിട്ടൊന്നും വായിക്കുകയും പഠിക്കുകയൊന്നുമില്ല. വ്യാഖ്യാനം കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ വലിയ ഉത്സാഹമാണ്. സത്കാര്യം അഥവാ സത്കാര്യം ഒരു പിടിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ശരിയാകും? ഈ പറയുന്ന അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളുമായിട്ടൊന്നും ഇവിടെ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ താൻ പറഞ്ഞ കാര്യം താൻ തന്നെ വിശദമാക്കിയതാണ് രണ്ടാമത് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നു അഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അസത് അവസ്ഥയ്ക്ക് ശേഷം, അല്ലെങ്കിൽ വാസനാമയമായിരുന്ന ആ അവസ്ഥ അതിനു ശേഷം, അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷം പ്രഭു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? സമർത്ഥൻ, സാമർഥ്യമുള്ളവൻ, ഈശ്വരൻ. എന്തിന് സാമർഥ്യമുള്ളവൻ? സൃഷ്ടിക്കാൻ സാമർഥ്യമുള്ളവൻ. ഈശ്വരനെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അങ്ങനെയുള്ള ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഈശ്വരൻ സൃഷ്ടിച്ചു നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ഇങ്ങനെ പഴയകാലത്ത് പറയുന്നത് വേദം പറയുന്നു, വേദത്തിൽ പറഞ്ഞു, വേദം പറയുന്നുണ്ട് ഇതൊക്കെ. ഇതിനൊക്കെ സൃഷ്ടികർത്താവായ ഒരാളുണ്ട്, ധാത. നേരത്തെ പറഞ്ഞു യഥാപൂർവം അകത്തും ദ്യാവ പൃഥിവി ജനയൻ ദേവ ഏകഹ. ഈ ദ്വിലോകത്തെയും ഈ ലോകത്തെയൊക്കെ സൃഷ്ടിച്ചവൻ ഒരാൾ തന്നെ. ഇതൊക്കെ വേദകാലത്ത് പറഞ്ഞതാണ്. അത് അവർ പറയുന്നതിൽ യാതൊരു അതിശയമില്ല. കാരണം അവരിങ്ങനെ നോക്കുമ്പോൾ ഈ ആകാശം അവരെ അത്ഭുതപ്പെടുത്തുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇവിടെ ഭൂമിയിൽ നോക്കുമ്പോൾ അവന്റെ ചുറ്റും എല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അവൻ പറയുന്നു ഏതോ ഒരാളൊക്കെ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഒരാളെ ഒരു ഈശ്വരൻ സൃഷ്ടിച്ചു വന്ന് കൽപ്പിക്കാതെ വേറെ ഉത്തരം കിട്ടില്ല. വേറെ എന്ത് ഉത്തരം കിട്ടാണ്? ലോകം എങ്ങനെ ഉണ്ടായി? അപ്പോ ആരോ ഒരാൾ ഇതിനെ ഉണ്ടാക്കി എന്നുള്ള ഒരു ഉത്തരത്തിൽ എത്തിച്ചേരുകയല്ലാതെ അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് വേറെ യാതൊരു നിവൃത്തിയില്ല. ഇന്നും ഇപ്പോ എങ്ങനെയാണ് ഇസെറ്റ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരുത്തരം സയൻസിനുമില്ല. പല പല സിദ്ധാന്തങ്ങൾ പറയുന്നു. ചിലർ ശരിയെന്ന് പറയും, ചിലർ തെറ്റെന്ന് പറയും. കൂടുതൽ അംഗീകരിക്കുന്ന സിദ്ധാന്തങ്ങളുണ്ട്. ഇന്നും അത് കൃത്യമായിട്ട് നിശ്ചിതമായി ഇന്നൊരു ഉത്തരവില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, സയൻസിനെ സംബന്ധിച്ച് അങ്ങനെ നിശ്ചിതമായ ഒരു ഉത്തരം വേണമെന്നൊരു നിർബന്ധമില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സൃഷ്ടി ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ആത്യന്തികമായ ഒരു ഉത്തരം, അത് അങ്ങനെ ഒന്നും സയൻസിന് നിർബന്ധമില്ല. ഇപ്പൊ എന്ത് മനസ്സിലാക്കുന്നു അത്, നാളെ ഇത് മാറി വന്നാൽ അത്. അതാണ് സയൻസിന്റെ നിലപാട്. പഴയകാലത്ത് അവർ നോക്കിയപ്പോ ഇത് ഇതെങ്ങനെയുണ്ടായി, അവരെത്തിച്ചേർന്നതാണ് ഈശ്വരൻ. ഇതെല്ലാം സൃഷ്ടിക്കുന്നതിന് സമർത്ഥനായ ശേഷിയുള്ള ഒരാളുണ്ടായിരുന്നു, അതാണ് ഈശ്വരൻ, അതാണ് പ്രഭു എന്ന് പറയുന്ന, അതാണ് സർവത്തിന് ശേഷിയുള്ള ഒരാൾ. കാരണം ഈ ലോകത്തെ സൃഷ്ടിക്കാൻ സാമാന്യക്കാരൻ പോരല്ലോ. അതുകൊണ്ട് പ്രഭു സ്വസ്യമായ ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇതൊക്കെ പിൽക്കാലത്ത് വന്ന ചിന്തകളിൽ രൂപപ്പെട്ടു വന്നതാണ്. മായ എന്നുള്ള സങ്കല്പമൊക്കെ പഴയകാലത്ത് ഉണ്ടായിരുന്നു. മായാന്തു പ്രകൃതി വിദ്യാത്മായനന്തു മഹേശ്വരൻ ഗീതയിലും മറ്റൊരുപാട് മായയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാചീനമായ ഇതെല്ലാം പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ മായ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്ന എന്താ കാരണം? അഭിപ്രായം കാരണം ഈ പ്രപഞ്ചം മനുഷ്യനെ ആശ്ചര്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഈ മായ എന്ന് പറയുന്നത്. അതാണ് മായാവിവ എന്ന് പറയുന്നത്. ഇതിനെ കൂടി ചിന്തിച്ചാൽ അവനെ എന്തു ചെയ്യും? അത്ഭുതപ്പെടുത്തും. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശം മേഘങ്ങളും ഭൂമിയും ഇവിടെ തന്നെ എന്തെല്ലാം വൈവിധ്യങ്ങളാണ് ഉള്ളത്. പ്രപഞ്ചത്തിന്റെ വൈവിധ്യം ചിന്തിച്ചാലൊന്നും പിടികിട്ടൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും? ഒരാളെ അത്ഭുതപ്പെടുത്തും, ആശ്ചര്യപ്പെടുത്തും. ഈ ആശ്ചര്യത്തിൽ നിന്നാണ് മായ എന്നുള്ള സങ്കല്പം വരുന്നത്. മായ എന്ന് പറയുന്നത് ഒരു വിദ്യ, മായ എന്ന് പറയുന്നത് ഒരു കല. അപ്പോ അത് ഇപ്പോ പാട്ടുപാടുകയും ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നതുപോലെ മായ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മാത്രം കാണിക്കാൻ പറ്റിയൊരു ഇതാണ്. എല്ലാവർക്കും അത് പറ്റത്തില്ല. എല്ലാവരും കാണിച്ചാൽ അത്ര ശോഭിക്കത്തുള്ളു. അതിൽ കൈയടക്കമുണ്ട്. ചിലർക്ക് ജന്മനാ തന്നെ മായ കാണിക്കുന്നതിൻ്റെ ഒരു കഴിവാണ്. ജനിക്കുമ്പം തന്നെ കാണും ഒരു കഴിവ്. അത് അവരിലുള്ള ഒരു എന്തോ ഒരു പ്രത്യേക ഒരു കഴിവാണ്. പാട്ട് പാടും പോലെ ഒരു കഴിവാണ് ഈ മായ എന്ന് പറയുന്നത്, മായാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. പിന്നെ അത് ഈ മായ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് കൈയടക്കം. കൈയുടെ വേഗത കൊണ്ട് ആൾക്കാരുടെ ശ്രദ്ധയെ മാറ്റിയിട്ട് ഇനി അത്ഭുതങ്ങൾ കാണിക്കും, ട്രിക്കുകൾ. ഇന്നത്തെ മായ എന്ന് പറയുന്നത് കൂടുതലും ട്രിക്കാണ്. പിന്നെ ഇന്ന് ഏറ്റവും മായ കാണിക്കുന്നത് ഇന്നത്തെ സയൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ മാജിക്കെല്ലാം കാണിക്കുന്നത്. ഒരാൾ സ്റ്റേജിലേക്ക് വരിക, പ്രത്യക്ഷപ്പെടുക, പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ രണ്ടാകുക, മൂന്നാകുക, പിന്നെ ഒന്നാകുക, ഇതെല്ലാം സയൻസാണ്. സയൻസിന്റെ പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ മാജീഷ്യന്മാരെല്ലാം ഇത് കാണിക്കുന്നത്. ചുവരിലേക്ക് കയറി പോകുക, അത് കാണും ഇന്നത്തെ മാജിക്. ആകാശത്തിലേക്ക് അപ്രത്യക്ഷമാകുക. ഇത് ഇന്ന് കൂടുതലും ഇത് കാണിക്കുന്നത് സയൻസ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇനി സയൻസ് ആകുമ്പം, ഇനി മാജിക് കാണിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാകും. കാരണം ആൾക്കാർ അന്വേഷിച്ചു. ഇന്നത്തെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് ഇതാണ് എന്ന് പറയുമ്പോൾ അവരെ പുതിയ മാജിക് കൊണ്ടുവരും. പിന്നെ പഴയത് വിജയിക്കത്തില്ല. കാരണം ആൾക്കാരെ ആശ്ചര്യപ്പെടുത്തിയാലേ അതിനൊരു വിലയുള്ളൂ. ആൾക്കാർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ലെങ്കിൽ പിന്നെ അതിന് വിലയില്ല. അതുകൊണ്ട് ഇന്നത്തെ മാജിഷ്യന്മാർ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു രക്ഷയും ഒരു ഷോ ഒരു സ്റ്റേജ് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത് കൊച്ചു പിള്ളേർ പോലും ഇത് പറയും, അടുത്ത സ്റ്റേജിൽ ഇത് കാണിക്കാൻ ചെന്നവർ വരും, ആ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ടെക്നിക്ക് ഇതല്ലേ എന്ന് വിളിച്ച് പറയും. അപ്പോൾ അവർക്കത് അടുത്ത് കാണിക്കാൻ പറ്റില്ല. അവർ പുതിയ വിദ്യ കണ്ടുപിടിക്കുന്നു. പിന്നെ ഒരുപാട് ഉപകരണങ്ങളൊക്കെ വെച്ച് തീർച്ചയായിട്ടും എല്ലാം മനുഷ്യനിങ്ങനെ നിന്ന് നമ്മളെ ഉപയോഗിച്ച് അപ്രത്യക്ഷമാവും. സിനിമയിലൊക്കെ കാണുമ്പോൾ സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ നടന്നു, ഒരാൾ രണ്ടായി മാറി, ഒരാൾ ഒരാളായിട്ട് സ്റ്റേജ് വരും, പിന്നെ രണ്ടാവും, മൂന്നാവും, പിന്നെ മൂന്നും കൂടെ ഒന്നാവും. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്ന എല്ലാം ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ്. അപ്പോ പക്ഷേ ഈ മായ എന്ന് പറയുന്ന എന്തോ ഒരു ടെക്നിക്ക്, ഒരു വിദ്യ, മായാവിദ്യ എന്ന് പറയുന്നത് ചിലർക്ക് അങ്ങനെയല്ല. കുറച്ച് ജന്മന തന്നെ ഈ വിദ്യ കാണിക്കാൻ പറ്റും, അതങ്ങനെ ഒരു ശക്തി വിശേഷം ഉണ്ട്. അപ്പോൾ അത് കാണിച്ച ആൾക്കാരെ അത്ഭുതപ്പെടുത്താൻ പറ്റും. അപൂർവം പേരിൽ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അത് അതത്ര എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റിയവരാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റില്ല, അത് പറ്റത്തില്ല. പക്ഷെ ഒരു ചെറിയ വിദ്യ അത് ചിലരങ്ങനെ ഈ വിദ്യ കാണിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൻപുറത്തൊക്കെ ചിലർ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ചെറിയ ചില അത്ഭുതങ്ങൾ. അത് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും അറിയത്തില്ല. ഒരു പാട്ട് പാടുന്ന ഒരാളിനോട് നിങ്ങൾക്ക് എങ്ങനെ പാട്ട് പാടാൻ കഴിയുന്നു, ചിത്രം വരയ്ക്കുന്ന ഒരാളിനോട് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾക്കും അറിയത്തില്ല. അത് ഈ പറയുന്ന പോലെ എന്തോ ഒരു ജീനാണ്. അതുപോലെ മാജിക്കും അങ്ങനെ കാണിക്കുന്നവരുണ്ട്, ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. അവരാണ് പിന്നീട് സിദ്ധന്മാരായൊക്കെ മാറുന്നത്, സിദ്ധി കാണിച്ചു എന്നൊക്കെ പറയുന്നതാണ്. ജന്മന ഇങ്ങനെയുള്ള ചില വിദ്യകൾ ചിലരുടെ ഉണ്ടാവും, ചില ശക്തി വിശേഷം. ഇപ്പോ അങ്ങനെ ഒരു വിദ്യ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത്ഭുതപ്പെടുന്നു. ഇത് കണ്ടിട്ടാണ് പറയുന്നത് മായാവി, മായാവിയെ പോലെ ഈശ്വരൻ സൃഷ്ടിച്ചു. കാരണം മായാവി ജനങ്ങളെയൊക്കെ അയാളുടെ എന്തോ ഒരു ശക്തി പ്രകടനം കൊണ്ട് അത്ഭുതപ്പെടുത്തുന്നു. അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരാള് കൈ ഇങ്ങനെ മുഖം പിടിച്ചിട്ട് കൈ ഇങ്ങനെ നമ്മളെ മുമ്പിൽ കാണിക്കുന്നു, കൈക്കകത്തൊരു മാല ഇരിക്കുന്നു, അതൊരു അത്ഭുതം തന്നെയാണ്. അവര് എന്ത് ടെക്നിക്കായാലും അവര് നമുക്കത് നമ്മുടെ കൈ മുറുകെ പിടിച്ചിട്ട് തുറന്നാൽ മാല വരത്തില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് കൈ ചലിപ്പിക്കും, പക്ഷെ എവിടെ നിന്നെങ്കിലും ഒരു മാല എടുക്കുന്ന നമ്മൾ എത്ര ശ്രദ്ധിച്ചിരുന്നാലും കാണാൻ പറ്റില്ല. അവിടെയാണ് ആ ശക്തി ഉണ്ടെന്ന് പറയുന്നത്. എന്തൊരു ശക്തിയുണ്ട്! നമ്മൾ എത്ര നോക്കിയിരുന്നാൽ, വളരെ ശ്രദ്ധിച്ചിരുന്നാലും, കണ്ടുപിടിക്കണമെന്നുള്ള വിചാരത്തോടു കൂടി ഇരുന്നാലും മാല എങ്ങനെ കൈ വന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു. കയ്യിലൊരു മാലയായിരിക്കും. പക്ഷെ ഈ മാല എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്നതുമാണ്, മാല ചന്തയിൽ വാങ്ങി കിട്ടുന്ന സാധനമാണ്. അതാണ് അതിന്റെ വേറെ പ്രത്യേകത. ആരോ വരുന്ന പുരത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു മാലയാണ്, ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ. പക്ഷെ അതെങ്ങനെ അയാളുടെ കൈക്കകത്ത് വന്നു? കൈ ചലിക്കുന്നുണ്ട്, അത് ശരിയോ? കൈ നിശ്ചലമല്ല, ചലിക്കുന്നുണ്ട്. പക്ഷെ ചലിച്ച് വേറെടുത്തിരിക്കുന്ന ഒരു മാല കയ്യിലെ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതും ഒരു മാല ആ കൈക്കകത്തുള്ളിൽ ഒതുങ്ങിയിരിക്കും. അതെങ്ങനെ ഒതുങ്ങി വന്നു എന്ന് ചോദിച്ചാൽ ഒരു ശക്തിയാണ്, ഒരു അതൊരു ജന്മനാണുള്ള ഒരു മറ്റു കലകളെ പോലെയുള്ള ഒരു കലയാണത്. അത് നമ്മളെ കാണിച്ചാൽ നമ്മൾ ഇതെങ്ങനെ വന്നു എന്നുള്ള അത്ഭുതപ്പെടും. പക്ഷെ അത് പാട്ടുപാടുന്നത് പോലെയും പടം വരയ്ക്കുന്നത് പോലെയുള്ള ഒരു കഴിവാണ് എന്ന് മനസ്സിലാക്കിയ ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ പടം വരയ്ക്കാൻ പറ്റില്ല, ഞാൻ വിചാരിച്ച പാട്ട് പാടാൻ പറ്റില്ല, കാരണം എനിക്ക് കഴിവില്ല. അതുപോലെ ഈ വിദ്യ കാണിക്കുന്നതിന് എനിക്ക് കഴിവില്ല, അതാണ് മായ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ മറ്റുള്ളവരെ അത് അത്ഭുതപ്പെടുത്തുന്നു, മറ്റുള്ളവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല, അതിന്റെ കാര്യകാരണം ബന്ധം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് ഈ സ്റ്റേജ് ഷോക്ക് കാണിക്കുന്നവരുടെ അത് അറിയാൻ പറ്റും. അതെന്ത് ടെക്നിക്ക് അവിടെ ഉപയോഗിച്ചു? അവര് പറയുന്നത് ഇന്ന് സ്റ്റേജ് ഷോക്ക് കാണിക്കുന്നവർ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല, മാജിക് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അതിനകത്ത് അങ്ങനെ രഹസ്യമായിട്ടൊന്നുമില്ല, ആര് വിചാരിച്ചാലും പഠിച്ചെടുക്കാം. പക്ഷെ അതിന് ഈ കൈ വേഗതയാണെന്നൊക്കെ വേണം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം. ഞാനിങ്ങനെ ചില മാജിക് കണ്ടതല്ലേ, അത് എന്തോ ഒരു പ്രത്യേക ഒരു സാമ്പത്തികം അവർക്കുണ്ട്, അത് കാണിക്കുന്നതിനുള്ള ഒരു സാമർത്ഥ്യമുണ്ട്, നമുക്കില്ലാത്ത ഒരു സാമർത്ഥ്യം. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്ന ഇതുപോലെയാണ്, എനിക്കില്ലാത്ത സാമർത്ഥ്യമാണ് പാട്ട് പാടാനും പടം വരയ്ക്കാനും, അതുപോലെ ഒരു സാമർത്ഥ്യം ചിലരിലുണ്ട്. അപ്പൊ ഈ പാട്ട് പാടുക പടം വരയ്ക്കുക എന്നൊക്കെ പറയുന്ന സാമർത്ഥ്യം ജന്മനാ ഉണ്ടാകുന്നതാണ്, ജീൻ വഴി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത്, അപ്പൊ അങ്ങനെ ഒരു സാമർഥ്യം വരുന്നവരെ നമ്മൾ പറയും ആ ജന്മ സിദ്ധന്മാര്. ജന്മനാ തന്നെ അവരുടെ സിദ്ധി ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് അംഗീകരിക്കേണ്ടി വരും. ഒരു ശക്തി വിശേഷം, അതെന്തോ വിശദീകരിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്കറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങളും അങ്ങനൊന്നാണ്. അത് ചില പ്രത്യേക കാര്യങ്ങളിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടാവും. അതിനെ മായ എന്ന് പറയുന്നത് അത് നിർവചിക്കാൻ കഴിയുന്നില്ല. അത്ഭുതപ്പെടുത്തുന്നു, കാണുന്നവനെ അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് മായാവി, ആ മായ കാണിക്കുന്നവനാണ് മായാവി, മായാശക്തിയുള്ളവനാണ് മായാവി. മായാവി എങ്ങനെയാണോ ഇന്ദ്രജാലം, മായാജാലം പ്രകടിപ്പിക്കുന്നത്, അത് മാജിക്കല്ല, ഇന്നത്തെ മാജിക്കല്ല. അതുപോലെ പണ്ട് ഇങ്ങനെയുള്ള മായാജാലങ്ങൾ കാണിച്ചിരുന്നവരുണ്ടായിരുന്നു എന്നെല്ലാം കഥകളിലൊക്കെ പറയുന്നുണ്ട്. ഇന്നും എന്താണ് അങ്ങനെ കാണിക്കുന്നവരുണ്ടെന്നാണ്. ഒരു കയറെടുത്ത് തറയിടുക, കയറ് നേരെ മേലോട്ട് ഉയർന്നു പോവുക, ചില മനുഷ്യന്മാരൊക്കെ ഇന്നും കാണിക്കുന്നു. അതിൽ കൂടെ ഒരാൾ മേലോട്ട് കയറിപ്പോവുക, ആകാശത്തെ പ്രത്യക്ഷമാണ്. ഇത്രയും ഇന്നും കാണിക്കുന്നു, പ്രോപ്പ് ട്രിക്ക് എന്ന് പറയും, പലരും അത് കാണിക്കുന്നു. പിന്നെ ഈ മലബാറിലെ ഒരാളുണ്ട്, പക്ഷെ അയാളുടെ ഒരു തുണി വെച്ച് മൂടുന്നുണ്ട്. അയാളുടെ ഒരു ചെറിയ മാങ്ങ വേണ്ടി ഒരു ചെറിയ ചെട്ടി ചെടിച്ചട്ടിക്ക് അകത്ത് കുഴിച്ചിടും, എന്നിട്ട് അത് വളരെ ഫേമസാണ്. എന്നിട്ട് ആ ചെടി ചട്ടിക്കകത്ത് ഇത്ര പൊക്കമുള്ള ഒരു മാവ്, മാങ്ങയോടുകൂടി ഒരു ഒട്ടുമാവ്, അല്പസംഗമം കഴിയുമ്പോഴത്തേക്ക് നിൽക്കും. അത് ഞാനത് പലതവണ കണ്ട്, എനിക്ക് തോന്നുന്നു അത് അയാളുടെ കാലുകൾക്കിടയിലാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത് ഉടഞ്ഞും മടങ്ങിയൊക്കെ ഇരിക്കുന്നു. പക്ഷെ മാങ്ങിയുള്ള ഇത്രയും വലുപ്പമുള്ള ഇത്രയും പൊക്കമുള്ള ഒരു മാവ് ആ ചെടിച്ചട്ടിയിലെ മാങ്ങ വേണ്ടി വെച്ചതിന് ശേഷം, പക്ഷെ അയാളൊരു തുണിയിട്ട് മൂടുന്നുണ്ട്, കാലിന്റെ ഇടയിൽ വയ്ക്കുന്നു എന്നൊരു എന്നാണ് എനിക്ക് തോന്നിയപ്പോ തോന്നിയത്. അല്ലാതെ അതി കഴിഞ്ഞാൽ അതിനകത്ത് തോന്നു. വലിയ മാവിന്റെ കമ്പ് മുറിച്ചങ്ങോട്ട് താഴ്ത്തി വെച്ചതാണ്, കാലിന്റെ രണ്ട് കാലിന്റെ ഉള്ളിൽ അത് വയ്ക്കാനുള്ള ഒരു ഇതുണ്ട്. അത് ഇങ്ങനെ മൂടി വെച്ചിട്ട് അങ്ങോട്ട് എടുത്ത് കുത്തി വെച്ചാൽ മതിയുള്ളു. പക്ഷെ ഈ അങ്ങനെ ഒരു ഇത്രയും വലുപ്പമുള്ള ഒരു സാധനം കാലിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് ഇത്രയും സമയം അവിടെ നിൽക്കുക, നടക്കുക, ഇതൊക്കെ കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എളുപ്പമല്ല, ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് എടുത്ത് അങ്ങോട്ട് വയ്ക്കുക എന്ന് പറയുമ്പം അവിടെ വച്ചിരുന്നാൽ ശരി, പക്ഷെ കുറച്ചതിന് പരിശീലനം വേണം. നല്ല മിക്കവാറും ഒരു കാലിന്റെ ഇടയിൽ ഇരിക്കാനേ സാധ്യമുള്ളൂ. പിന്നെ റോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. കാരണം റോപ്പ് ഇങ്ങനെ വടി പോലെ നിൽക്കും, എന്നിട്ട് അതിനൊരാൾ കയറും, അപ്രത്യക്ഷമാണ്. അതിപ്പോ അതൊക്കെ കാണിക്കുന്നത് പൂർണ്ണമായും ടെക്നോളജിയാണ്. പക്ഷെ മുമ്പും കാണിക്കുമായിരുന്നു, അന്നെന്ത് ഉപയോഗിച്ചു ഇങ്ങനെ കാണിച്ചു. എന്തായാലും മായ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, രണ്ട് മനുഷ്യനെ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് മായാവിക്ക് പണ്ടൊരു വലിയ എന്താണ് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. മായാവിയെ പോലെ എന്ത് ചെയ്തു, സ്വസ്യമായയാ, അതൊരു ശക്തിയാണ്, അത് അംഗീകരിക്കുന്നു. കാണിക്കുന്നവരുടെ ഒരു ശക്തിയാണ്, അവർ കഴിവല്ലേ, അവരുടെ ശക്തി എന്ന് വെച്ചാൽ അവർ കഴിവ്. സ്വസ്യമായ അഖിലം ജഗത് അസർജത്, സമ്പൂർണ്ണ ജഗത്തിനെയും സൃഷ്ടിച്ചു. ഏത് കാര്യവും നമുക്ക് നമ്മളതിൽ എക്സ്പെർട്ട് ആവണമെങ്കിലും നമുക്കതിലൊരു പ്രത്യേക കഴിവുണ്ടായാലേ പറ്റും. ജന്മസിദ്ധമായ തന്നെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിലേ അത് പറ്റും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഓരോന്നിൽ ശോഭിക്കുന്നത്, അല്ലാത്തവരും പ്രവർത്തിക്കും. പക്ഷെ ഓരോ വ്യക്തികളുടെ ഓരോ സവിശേഷതയുണ്ട്. അതിനാണ് നമ്മൾ പറയുന്നത് സ്വസ്യ മായയ, തന്റെ ശക്തി, തന്നിലിരിക്കുന്ന ഒരു ശക്തി. അപ്പൊ ഈ ലോകത്ത് ഇതൊക്കെ കണ്ടിട്ടാണ് പണ്ട് ചിന്തകന്മാര് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. എന്താണ് ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും എന്താണ് ഇതിനെ സൃഷ്ടിക്കുന്നതിന് സമർത്ഥനായ ഒരാൾ, ഒരു പ്രഭു ഉണ്ടായിരുന്നു, ഇതിനെ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി, അതിനാണ് മായ എന്ന് പറയുന്നത്, സ്വസ്യമായ. ആ മായ കൊണ്ട് ഇതിനെ സൃഷ്ടിച്ചു. ഏതിനെ? മായാവിയെ പോലെ. ഇത് സൃഷ്ടിക്കുക ഒരു കാരണവശാലും ഇതിനെ വിശദീകരിക്കാനോ ഇതിനൊരു മറുപടിയോ നമുക്ക് കിട്ടത്തില്ല എന്ന് പറയുന്നതിന് ചുരുക്കം. ഇതെങ്ങനെ, ഇതിന്റെ കാര്യകാരണങ്ങളൊന്നും ഒരിക്കലും മനുഷ്യന് കണ്ടെത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് മായാവീവ എന്ന് പറഞ്ഞത്. ഇത് പഴയ ധാരണ, ഇന്നത്തെ അല്ല, പഴയ തത്വചിന്തകരുടെ. ഇന്ന് മനുഷ്യനെന്ന് വെച്ചാൽ സൃഷ്ടി എന്താണ്, അതിന്റെ കാര്യകാരണങ്ങൾ എന്താണ്, നിരന്തരം അവരോ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരോരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതിനൊന്നുള്ള യാതൊരു സാധ്യതയില്ല. അന്നെന്താണ് ആകെ ഈ രണ്ട് കാലുറപ്പിച്ച് ഈ ഭൂമിയിൽ നിൽക്കുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറം ഒന്നും മനുഷ്യന് ഒന്ന് ചിന്തിക്കാൻ കൂടി സാധ്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇന്നങ്ങനെയല്ല, ഇന്ന് ഗോളാന്തരങ്ങളിൽ യാത്ര നടത്തുകയാണ്, ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണ്. പ്രപഞ്ച രഹസ്യം എന്താണ്? ഇന്ന് ആയിരക്കണക്കിന് പ്രകാശ വർഷ അകല ഉള്ള ഗ്രഹങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് പഠിക്കുകയാണ്. അങ്ങനെ പഠിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള നിരീക്ഷണങ്ങൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ, കണ്ടെത്തലുകൾ അതെല്ലാം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പണ്ട് ഇങ്ങനെ പറഞ്ഞു വിചാരിച്ച് ഇതിന്റെ എല്ലാം ഉത്തരം കിട്ടിയെന്നൊന്നും ധരിച്ചോളരുത്. അത് ആ ഉത്തരം ശരിയാണ്, അത് തത്വചിന്താപരമായ ഒരു സമാധാനം എന്നേ പറയാൻ പറ്റും. പണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കെല്ലാം മുഴുവൻ ഉത്തരം കിട്ടിക്കഴിഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഡ്ഢിതമായി പോകും. കാരണം ഇതൊക്കെ പറഞ്ഞു വെച്ചാരാ, ആരാ പറഞ്ഞു വെച്ചത്? നമ്മുടെ പ്രാകൃതരായ മനുഷ്യരാണ് അവരാണ്. പക്ഷെ അവർ ചിന്തിച്ചു, അത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ചിന്ത മാത്രം കൊണ്ട് കാര്യം നടക്കത്തില്ല, ചിന്ത കൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. അത് പിന്നീടാണ് ആധുനിക മനുഷ്യന് ബോധ്യം വന്നത്. വെറുതെ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെയാണ് അവർ പിന്നെ അന്വേഷണം തുടങ്ങി, ഭൗതികമായ അന്വേഷണം തുടങ്ങിയതാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് വെറുതെ ഇങ്ങനെ കുത്തിയിരുന്ന് ചിന്തിച്ച ഏതൊരു എത്തിച്ചേരും. അതുകൊണ്ട് സൃഷ്ടി ഇതിന്റെ മുഴുവൻ രഹസ്യവും കണ്ടെത്തിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് കടന്ന അവകാശവാദങ്ങളായി. പക്ഷെ തത്വചിന്തയിൽ ഇതിനൊക്കെ മറുപടിയുണ്ട്, അത് ഇതാണ്. ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തത്വചിന്താപരമായി ഇതൊക്കെ ശരിയാണ്. ഭൗതികമായ അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യന് ഇനി അറിയാൻ ഒരുപാടുണ്ട്. ഇതിനെ രണ്ടിനെയും നമ്മൾ രണ്ടായിട്ട് ഇന്നതാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി വരുന്നത് എന്താണോ ചിന്ത, അന്വേഷണം, കണ്ടെത്തലുകൾ, പിന്നെ അതിലുള്ള മനുഷ്യന് വരുന്ന വിശ്വാസം, വിശ്വാസം അവന് കൊടുക്കുന്ന പ്രയോജനങ്ങൾ. അത് പ്രയോജനം ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെ അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, തലമുറകളായി കൈമാറ്റം ചെയ്യുന്നു, നിലനിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട് മനുഷ്യന് എന്തോ ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, വെറുതെ ആയിരിക്കില്ലല്ലോ. അപ്പൊ അതിങ്ങനെ ആ ഗുണങ്ങൾ എന്തോ എന്ത് ഗുണമെന്ന് പറയാനല്ല, എന്തോക്കെ ഗുണമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ തത്വചിന്തയെ നമ്മൾ ഇന്നും ചിന്തിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു സൃഷ്ടികർത്താവ് ഇന്ദ്രജാലം പോലെ ഇതിനെ സൃഷ്ടിച്ചു. അതിൽ ഈ അദ്വൈതികളുടെ വിശേഷം പറയുന്നതാണ് ഈ ഇന്ദ്രജാലം പോലെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സങ്കല്പം മാത്രേണ സ്വപ്നവത് അതുപോലെ ഇതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. ഇതൊക്കെ വാസിഷ്ഠത്തിൽ നിരന്തരം ആവർത്തിക്കുന്നു, ഇതിനോത് ആവർത്തിക്കുന്നു. കൂടുതൽ വിഷയങ്ങൾ ഇതേ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുന്ന യോഗ വാസിഷ്ഠത്തിലാണ് നിരന്തരം ഈ മായാവിയുടെ കാര്യം എല്ലാം പറയും. മായാവി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രധാന സംഭവം യോഗവാസിഷ്ഠം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിരന്തരം ഈ മായാവിയുടെ ഉദാഹരണമാണ്. മായാവി എന്താണോ ചെയ്യുന്നത്, മായാവിയെ കൊണ്ടാണ് അവിടെ ഇതെല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നത്. ഇന്ദ്രജാലം, മായാവി എന്ന് വെച്ചാൽ ഇന്ദ്രജാലം. എപ്പോഴും ആവർത്തിച്ചു പറയുന്നതാണ് ഈ ലോകം ഒരു ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലം പോലെയാണ്. അത് ആ ഇന്ദ്രജാലം എന്ന് പറയുന്നതിന് ഒരു പ്രധാനമായി പറയുന്നത് മനസ്സ്. ഇതെല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നുന്നതാണ്. ഇന്ദ്രജാലക്കാരനവിടെ പ്രത്യേകിച്ച് ഒരു ആന കുതിരയൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിലെല്ലാം തോന്നിപ്പിക്കുകയാണെന്നാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തെ നമ്മുടെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുകയാണ്, ആ രീതിയിലാണ് ഇന്ദ്രജാലത്ത് പറയുന്ന വാസിഷ്ഠത്തിൽ. അതിന്റെ വാസ്തവം അത് നമുക്കറിയാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സ് അവിടെ പറയുന്ന എന്താണ്, വാസിഷ്ഠത്തിൽ എപ്പോഴും പറയുന്ന എന്താണ്, മനസ്സാണ് ഈ മായ, മനസ്സാണ് എല്ലാ ഇന്ദ്രജാലവും, മനസ്സിലാണ്, മനസ്സാണ് ഈ അത്ഭുതങ്ങളെയൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത്. മനസ്സ്, മായ, ഇന്ദ്രജാലം ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് നമ്മുടെ പറയുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ സങ്കല്പം മാത്രമേ, അടുത്ത് പറയുന്നു മായാവിവാഹം, ഇതെല്ലാം മനസ്സിന്റെ ഒരു ഇന്ദ്രജാലം, അല്ലെങ്കിൽ മനസ്സ് തന്നെ ഇതായിരിക്കുന്നു എന്നും പറയും. അവിടെ ഒരു ഇന്ദ്രജാലക്കാരന്റെ കഥ പറയും, ഒരു ഇന്ദ്രജാലക്കാരൻ വന്നു ഒരു രാജസദസ്സിൽ വന്ന് ഒരു മയത്തീട്ടി എടുത്തൊന്ന് ചുഴറ്റി, പിന്നെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നതായിട്ട് രാജാവിന് തോന്നുകയാണ്. കണ്ണടച്ച് തുറക്കുന്നതിനകം രാജാവിന് പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി, പല ജന്മങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് സംഭവങ്ങൾ, പേജുകൾ അവിടെ എഴുതി മറിച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്താണ്, സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ രാജാവ് അതിനകം എന്ത് ചെയ്തു, പല ജന്മങ്ങളിലൂടെ കടന്നുപോയി. അതാണ് ഇന്ദ്രജാലം. അതുപോലെയാണ് ഈ പ്രപഞ്ചം ഒരു ഇന്ദ്രജാലമായി അനുഭവപ്പെടുന്നു, മനസ്സിന്റെ തോന്നൽ. അത് കൂടുതലും വരുന്നത് ഇതിന്റെ ഒരു ശരിക്കുള്ള ഉറവിടം എന്ന് പറയുന്നത് ബൗദ്ധ വിജ്ഞാനമാണ്, ബൗദ്ധന്മാരുടെ വിജ്ഞാനമാണ്. ഇതിന് വളരെ രസം പിടിച്ചിട്ട് പല എന്താണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ന്യൂറോ സയന്റിസ്റ്റുകളും ഇത് തന്നെയാണ് ശരിയെന്ന് പറയുന്നവരുണ്ട്. ഇന്നത്തെ സയന്റിസ്റ്റുകളിൽ തന്നെ ചില ആൾക്കാർ, ഹോഫ്മാൻ എന്നൊക്കെ പറയും, അവരെല്ലാം ഇതാണ് ശരി എന്ന് പറയുന്നുണ്ട്. ഇതൊരു ഇന്ദ്രജാലം പോലെ, എല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. ഇതെല്ലാം അതുപോലെ, പക്ഷെ അതങ്ങനെ അല്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ചിലർ അതിനെ ഇതിനെ അംഗീകരിക്കുന്നു. അവര് അവരെ കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് ഈ നാഗാർജുനനെ പോലെയുള്ള ബൗദ്ധ ആചാര്യന്മാരാണ്. പിന്നെ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ, വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഈ ചിലർ ഇത് തന്നെയാണ് ശരി, ഇത് ഇന്ദ്രജാലം തന്നെയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിനും ആളില്ലാതില്ല എന്ന് അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഭൗതിക ശാസ്ത്രജ്ഞന്മാര് തന്നെ ആ വഴിക്ക് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ മായാവി എന്ന് പറയുന്ന ഇതാണ്, ഇത് സത്യമല്ല, നേരത്തെ പറഞ്ഞു സ്വപ്നം പോലെ സത്യമല്ല എന്നുകൂടെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലോകം സത്യമല്ല, ഇങ്ങനെ ഒരു അത്ഭുതം പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. അപ്പൊ ഈ ഇത് മായാജാലമാണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആധുനികമായ സയൻസിനെ ഉപയോഗിച്ച് വിശദീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ വരെയുണ്ട്. അങ്ങനെ അധികം പേരില്ല, ചിലരൊക്കെ. മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഈ ചിന്ത ഇന്നും ഇന്നത്തെ ആധുനിക ലോകത്തിനും പരിചയമില്ലാത്തതല്ല. ഇത് അങ്ങനെ ഇത് ശരിയായിരിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇത് പഴയകാലത്ത് ഇങ്ങനെ വന്നത് അത് കേവലം ശുദ്ധമായ ഒരു തത്വചിന്ത എന്നുള്ളതിനാണ്. ഗുരു അതിനെ അംഗീകരിക്കുന്നുണ്ട്. ഇതൊരു തത്വചിന്താഗ്രഹന്റെ ആശയങ്ങളാണ് ഇതെല്ലാം എന്ന് തന്നെയാണ് ഗുരുവും പറയുന്നത്. അപ്പൊ മായ വി ഇവ എന്ന് പറയുന്നത് മായ കാര്യമാണിത് എന്ന് പറയുന്നത്, ഇത് അസത്യമാണ്. ഈശ്വര സൃഷ്ടിച്ച ഈ പ്രപഞ്ചം എന്താണിത്, അസത്യമാണ്. മായാജാലക്കാരൻ സത്യമാണ്, പക്ഷെ മായാജാലം അസത്യമാണ്. അതുപോലെ ഈശ്വരൻ സത്യമാണ്, പക്ഷെ ഈശ്വരൻ ഈ കാണിക്കുന്നതെല്ലാം അസത്യമാണ്. അതിനുവേണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വാസനാമയമേ വാദവും ആസീത് അഥം അഥ ആസീത് ഇതം അഥ പ്രഭു അസൃജത് മായയാ സ്വസ്യ മായാവി ഇവ അഖിലം ജഗത്.